അദ്ദേഹത്തെ നാം വലതുകൈ കൊണ്ട് പിടികൂടുകയും ثم لقطعنا منه الوتين എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഠി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു فما منكم من احد عنه حاجزين അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ തടയാനാവില്ല وانه لتذكرة للمتقين തീർച്ചയായും ഈ ഖുർആൻ ഭയഭക്തിയുള്ളവർക്ക് ഒരു ഉത്ബോധനമാകുന്നു തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ നിഷേധിച്ചു തള്ളുന്നവരുണ്ടെന്ന് നമുക്കറിയാം തീർച്ചയായും ഇത് സത്യനിഷേധികൾക്ക് ഖേദത്തിന് കാരണവുമാകുന്നു وَإِنَّهُ لَحَقُّ الْيَقِينِ തീർച്ചയായും ഇത് ദൃഢമായ യാഥാർത്ഥ്യമാകുന്നു فَسَبِّحْ بِاسْمِ رَبِّكَ الْعَظِيمِ അതിനാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീർത്തിക്കുക